ഭക്തിയോടെ കാത്തിരിക്ക, ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം പ്രത്യാശയ്ക്കും അങ്ങം വരികയില്ല. ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം പ്രത്യാശയ്ക്കും അങ്ങം വരികയില്ല. ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം. വണ്ണം പകരം തരും കാത്തിരിക്ക ദൈവജനമേ, ഭക്തിയോടെ കാത്തിരിക്ക, ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം പ്രത്യാശയ്ക്കും അങ്ങം വരികയില്ല. ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം പ്രത്യാശയ്ക്കും അംഗം വരികയില്ല. ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം. വഴിയുണ്ട് നിൻ ദൈവത്തിന്, കാത്തിരിക്ക ദൈവജനമേ, ഭക്തിയോടെ കാത്തിരിക്ക, ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം പ്രത്യാശയ്ക്കും അംഗം വരികയില്ല. ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം പ്രത്യാശയ്ക്കും അംഗം വരികയില്ല. ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം. സാധുക്കളെ അവൻ മറക്കുകില്ല, ആകാശം കീറി അവൻ ഇറങ്ങി വരും, താൻ പ്രവർത്തിക്കും ആരും തടയുകില്ല. ആകാശം കീറി അവൻ ഇറങ്ങി വരും, കാത്തിരിക്ക ദൈവജനമേ, ഭക്തിയോടെ കാത്തിരിക്ക, ഒരു പ്രതിഫലമും നിശ്ചയം പ്രത്യാശയ്ക്കും ഭംഗം വരികയില്ല. ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം പ്രത്യാശയ്ക്കും ഭംഗം വരികയില്ല. ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം.